ശ്രീകാരം പതഞ്ജലി സൂത്രകാരം കഴിഞ്ഞ ദിവസം ഉഭശബ്ദമാണ് പറഞ്ഞത്, ഉഭയശബ്ദം. ഉപശബ്ദം എന്ന് പറഞ്ഞാൽ ദിവദനാന്തമാണ്, ഉഭവം. അതിൽ സർവനാമകാര്യങ്ങളൊന്നും വരുന്നില്ല, ഇവിടെ വിധിച്ച സൂത്രങ്ങളൊന്നും വരുന്നില്ല. കാരണം ഇവിടെ വിധിച്ചതെല്ലാം ഏകവചനത്തിനും ദിവദനത്തിനും ബഹുവചനത്തിനുമാണ്. പക്ഷേ അകച്ച് അവ്യ സർവനാമനാം അകച്ച് പ്രാക്തേഹ എന്നുള്ള സൂത്രത്തിൽ സർവനാമത്തിന് അകച്ച് വിധിക്കുന്നുണ്ട്. അതിന് വരുന്നതാണ് ലഘുസിദ്ധാന്തം എന്ന് വരും, അവിടെ പഠിക്കും. അങ്ങനെ ഒരു സൂത്രം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ സർവാധി ഗണത്തിൽ ഉൾപ്പെടുത്തിയത്. അപ്പം അതിന് സർവനാമസജ്ഞമുണ്ട്. ഉഭാഭ്യാം ഉഭയോഹോ ഉഭയോ എന്ന് വരും. ഉഭയശബ്ദത്തിനെ കുറിച്ച് പറയുന്നു ദിവദനം നാസ്തി. അത് പറഞ്ഞ് രണ്ട് പക്ഷമുണ്ട്. ഉഭയശബ്ദത്തിന് ദിവദനം ഇല്ലാന്നൊരു പക്ഷം, ഉണ്ടെന്നൊരു പക്ഷം. ഇവിടെ ഇപ്പോൾ ഇല്ലാന്നുള്ള പക്ഷമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകോചനം ബഹുവചനമാണ്. ഉഭയ രണ്ട് തിരിഞ്ഞു പോലെ ഉഭയ രാമശബ്ദം പോലെ തന്നെ ഉഭയെന്നിരിക്കുന്നിടത്ത് ഉപശബ്ദസ്യ സർവാദി ഗുണാന്തർഭാവാദ് പ്രാതിസഞ്ജ ഉഭയശബ്ദസ്യ കൃത്തത് സമാസ ഇത്തനേന ഇത്തന്ന ശബ്ദത്വ പ്രാതിസജ്ഞ പ്രാതിസജ്ഞായാം ഉഭയ ഇത്യസ്യ ബഹുവനപേക്ഷായാം ഉഭയ ഉഭയ ഉഭയ ജസ് ദിശതി ബഹുഷു ബഹുവന ഇത്തനേന ബഹുത്വപ്രത്യയ സ്വരൂപാണമേകശേഷ ഏകവിഭക്തോ ഏകജേഷേ ഉപയജസ് ഇതി സ്ഥിതേ ഉഭയശബ്ദസ്യ സർവനാമ സജ്ഞാത്വാദ് ജസ് ശീതിനേന ശീ സർവാദേശത്വേ അനുബന്ധലോപേ ഗുണേ ഉഭയേ ഉഭയ അം തേത്ര അമിപൂർവ ഉഭയം ഉഭയാൻ തസ്മാസോ നുംസി നത്വം പ്രഥമേവ പുരുസോണി ദീർഘ ഉഭയാൻ ഉഭയേന രാമശബ്ദവത് ടാംഗസിംഗസാം ഇനാസ്യുണ രാമശബ്ദവത് അഥവാ സർവശബ്ദവത് ഉഭയേന വാഭ്യാം സുപിച്ച ഇതി ദീർഘ ഉഭയൈഹി അതോ ബിസ ഐസ് ഉഭയൈഹി രാമൈഹി സർവൈഹി ഒരുപോലെ ചതുർത്ഥിയില് ഉഭയ ങേ ഇത്യത്ര ഉഭയശബ്ദസ്യ സർവനാമ സജ്ഞാത്വാ സർവനാമനഃ സ്മൈ ഉഭയസ്മൈ ഇവിടെ സർവനാമനഃ ജ്ഞേസ്മൈ എന്നാ പറഞ്ഞിരിക്കുന്നു. സർവനാമനഃ ജ്ഞേസ്മൈ, ജ്ഞേക്കാണ് സ്മൈ വരുന്നത്. അപ്പോൾ ഇവിടെ നല്ല ഒരാൾ സംശയം ചോദിച്ചു, ജ്ഞേസ്മൈ എന്ന് പറയുമ്പോൾ പരത്തിൽ ഉഭയശബ്ദത്തിന്റെ പരത്തിൽ ങ്ങേന്ന് വന്നു, മകാരത്തിന് ഇസഞ്ഞ് വന്നു, ലോപിച്ചു, അനുബന്ധ കാര്യങ്ങളെല്ലാം ആദ്യം സംഭവിക്കും. പിന്നെ അവിടെ ഇരിക്കുന്ന എന്താണ്? ഏ അപ്പോ സൂത്രത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ങേ സ്മൈ. പക്ഷെ ഇവിടെ എ ആണല്ലോ ഉള്ളത്. അപ്പൊ പിന്നെ ങേ സ്മൈ എന്ന് പറഞ്ഞാൽ എക്ക് എങ്ങനെ വരും? ചോദ്യം ന്യായമാണ്. എന്തുകൊണ്ടാണ് വരുന്നത്? ഭൂതപൂർവഗത്യ. മുമ്പ് എങ്ങനെയിരുന്നോ, മുമ്പ് എങ്ങനെയായിരുന്നത്? ങേ ഭൂത പൂർവഗത്യ. പഴയ സ്ഥിതി അനുസരിച്ച് എന്തുകൊണ്ടത് സ്വീകരിക്കുന്നു? കാരണം ഈ ജസ്സില് ഇത്ത് വച്ചിരിക്കുന്നു ജകാരം, ശസ്സിൽ ശകാരം ഇത്ത് വച്ചിരിക്കുന്നു ശകാരം. ഇപ്പോ ങേയിൽ നകാരം ഇത്ത് വച്ചിരിക്കുന്നതെല്ലാം എന്താണ്? ഇത്തരം വിശേഷ സൂത്രങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഇത്ത് തന്നെ വെറുതെ ഇപ്പൊ ജസകശി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്സിൽ ജകാരത്തെ ഇത്താക്കി, അതുകൊണ്ടാണ് ആ സൂത്രം പ്രവർത്തിച്ചത്. അല്ല, കേവലം അസം നിന്നു കഴിഞ്ഞാൽ ഈ അസ് പലയിടത്തും വരും, എവിടെയാ പ്രവർത്തിക്കുന്നതെന്നുള്ള അറിയാൻ വയ്യാതെ. അപ്പൊ ജസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വരുന്നു? ജസ്സിന് വരുന്നു. അപ്പോൾ ആ ജകാരം ഇത്തായി ലോപിച്ചു കഴിഞ്ഞാലും ജസകശി എന്നുള്ള അവിടെ തന്നെ വരും. ഇല്ലെങ്കിൽ ജസഹ എന്ന് പറയുന്നത് തന്നെ വെറുതെയായപ്പോഴും ജസ്സിൽ ജകാരത്തിൽ സംയോജിച്ചതും വെറുതെയാവും. പക്ഷെ കാര്യങ്ങൾ വരുമ്പോൾ എന്താണോ അന്തരംഗമായി വരുന്ന കാര്യങ്ങൾ ആദ്യം പ്രവർത്തിച്ചു കഴിഞ്ഞാലും അതുകൊണ്ട് ദോഷമില്ല, പഴയ സ്ഥിതി അനുസരിച്ച് പ്രവർത്തിക്കും. എന്തുകൊണ്ട്? അതിനു വേണ്ടിയിട്ടാണ് സൂത്രങ്ങളിൽ ജസ് ങേ ങസി ങസിങ്ങോ സ്മാസ്മിനോ അങ്ങനെ പറഞ്ഞിരിക്കുന്നോണ്ട് എന്താണ്, അത് അവിടെ വരത്തുള്ളൂ, ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകും. അപ്പൊ ലോപിച്ചാലും ലോപിച്ചില്ലെങ്കിലും നസിങ്ങോ എന്ന് പറയുന്നതിന് സ്ഥാനം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകം വന്നു അതിനെ ലോപിപ്പിക്കുന്നു, അതുകൊണ്ട് ദോഷമില്ല. ശേഷിച്ചിരിക്കുന്നതിന് പൂർവവത്ത് അതിനെ ഭൂതപൂർവഗതി അനുസരിച്ച് വരും. എന്തുവരുന്നു? സർവസ്മൈ സർവാഭ്യാം സുപിച്ച സർവേഭ്യ സർവേഭ്യ അല്ലല്ലോ ഇവിടെ, ഇവിടെ ബഹുവചന ഉഭയശബ്ദമല്ല. ഉഭയസ്മൈ ഉഭയാഭ്യ ഉണ്ടോ? ഇല്ല. ഉഭയസ്മൈ ഉഭയഭ്യ ദ്വിവചനം ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ പറയുന്നത്. പക്ഷെ എനിക്കും തിരിഞ്ഞുപോയി, മറന്നുപോയിരുന്നു. ഉഭയഭ്യ ബഹുവിനെ ചല്ലയത്ത്. നിങ്ങളിവിടെ ഇരിക്കുന്ന എന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം മറക്കരുത്. ഉഭയസ്മാത് നസിംഗോ സ്മാസ്മിനോ ഉഭയസ്മാവ് ഉഭയാഭ്യാം ഇല്ല. ഉഭയഭ്യ ഭവനെ ജല്യേ. ഷഷ്ടിയിൽ വരുമ്പോൾ എന്ത് വരുന്നു? ഉഭയസ്യ സർവസ്യ രാമസ്യ പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ സമന്നാമസഞ്ജ ഉണ്ടോ? ഉണ്ട്. ഉഭയസ്യ അടുത്ത് ഉഭയേഷാം ഉഭയ ബഹുത്വവിഷായം ഉഭയശബ്ദാത് ആമികൃതേ ബഹുവചനം ഇത്തനേന ബഹുത്വവിഷായം ആമികൃതേ സ്വരൂപാണ ഏകശേഷ ഏകശേഷ ഉഭയശബ്ദസ്യ അംഗത്വാത് അംഗാത് വിഹിതസ്യ സംഭ്രമ സർവനാമനഃ പരസ്യ ആമഹ സുടി കൃതേ ഉഭയ സാം ഇത്യേത്ര ഉഭയസാം ഇത് സ്ഥിതി തദാഗമ തദ്ഗ്രഹണേന ഗൃഹ്യന്തേ സാം ഇതി പ്രത്യയ പരേ ഉഭയ സാം ഇത്യത്ര ഭുവനെ ചല്യത്തിയതേന ഭുവന പ്രത്യയ പൂർവസ്യ ആകാരസ്യ യത്വേ ഉഭയസാം ഇത്യത്ര ആദേശപ്രത്യോഗിത്തിനേന ഷത്വേ ഉഭയേഷാം ഉടയത്വേ കർത്തവ്യേ സന്നിപാത പരിഭാഷായ അപ്രവൃത്തത്വനിത്യത്വം സിദ്ധ്യതി. കേന പ്രകാരേണ സന്നിപാത പരിഭാഷായ അനിത്യത്വം അത്ര സിദ്ധ്യതി ഇതി വക്തും ശക്യതേ. മലയാളത്തിൽ പറഞ്ഞ ഹിന്ദി പറഞ്ഞാലും മതി. എങ്ങനെയാ? അത്രയും ശരിയാണ്. ഹല്ലിനെ ഒഴിവാക്കിയിട്ട് ജല്ലെന്ന് പറഞ്ഞു, ശരിയാണ്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവിടെ സന്നിപാത പരിഭാഷ അനിത്യമാണെന്ന് ഇങ്ങനെ മനസ്സിലായി ആ ഭാഗം. എങ്ങനെ മനസ്സിലായി? അത് ശരിയാണ്. ഭുവനെ ചല്ലിയേത്ത് എന്നുള്ള ആ ഭാഗം മാത്രമാണ്, ബാക്കി ഇതുവരെ പറഞ്ഞൊക്കെ ശരി. ആ ചല്ലി എന്ന് പറഞ്ഞില്ലെങ്കിലും ഇവിടെ എന്തുവരും? കാര്യം നടത്തുമോ? നടക്കുമോ? എന്ത് കണക്കാക്ക ഹലീന്ന് അനുവർത്തിച്ചു കഴിഞ്ഞാൽ, ആ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദോഷം വരും. ഇവിടെ രാമായണം എന്നിട്ട് ദോഷം വരും. അത് ശരിയാണ്, അതുവരെ ശരിയായി. ഇനി ബാക്കിയുള്ള ഭാഗം അത് തന്നെ. അല്ല, എനിക്കറിയേണ്ടത് ഇതുവരെ പറഞ്ഞതെല്ലാം ശരിയാണ്. ഹരിപൂർവത്തിൽ നിന്ന് വരും, വന്നു കഴിഞ്ഞാൽ കുഴപ്പം വരും. രാമായണം എന്നുള്ളടത്ത് സന്നിപാത പരിഭാഷ അനിത്യമാണെന്ന് ഇങ്ങനെ മനസ്സിലായി എന്നുള്ള ആ ഭാഗം ക്ലിയർ ആയില്ല. എങ്ങനെ സകാരം ആഗമിക്കുമ്പോ അതിന് കാരണമായ ആകാരം, അതെ, വരുമ്പോ അത് നശിക്കും. അതും ശരിയാണ്. അപ്പോ രാമായണ എന്നുള്ളത് ആ ഒന്നുകൂടെ പറഞ്ഞേ. രാമായണ എന്നുള്ളടത്ത് ഹലി എന്നുള്ളത് നമ്മൾ എടുക്കുകയാണെങ്കിൽ കൂടി ആ ഹല് എന്ന് പറഞ്ഞെങ്കിലും അത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവിടെ ചലി എന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ആ അത് പിന്നെ ചലി എന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് ചലി എന്ന് പറഞ്ഞത് കൊണ്ട് ഈ സ്ഥലത്ത് സന്നിപാത ലക്ഷണം അനിത്യമാണെന്ന് മനസ്സിലാവും. ചലി എന്ന് പറഞ്ഞതുകൊണ്ട് സന്നിപാത പരിഭാഷ അനിത്യമാണെന്ന് മനസ്സിലാക്കാതെ ശരിയെന്ന് പറഞ്ഞു. പക്ഷെ അത് എന്തുകൊണ്ട് എന്നുള്ളത് കുറച്ചുകൂടെ വ്യക്തമാണ്. അതല്ല, അത് പറയുന്ന സർവേഷാം ഹലി സർവേഷാം ഭാഷയിൽ കാണുന്നുണ്ടെങ്കിൽ പിന്നെ വ്യാകരണത്തിനൊരു ആവശ്യമില്ല. സൂത്രത്തിൽ സർവേഷാം എന്നുള്ളതുകൊണ്ട് അതിനുകൊണ്ട് സർവേഷാത്തിരിക്കും. പക്ഷേ ഉഭയേഷാം എന്നുള്ളതിന് അത് പോരാ. ഈ പറഞ്ഞത് ശരിയാണ്. എന്താണ് സന്നിപാത ലക്ഷണം അനിത്യമാണെന്നും സർവേഷാമിലൂടെ സിദ്ധമായതുകൊണ്ട് നമ്മൾ ഇവിടെ അത് ഉപയോഗിക്കും. സർവേഷാം എന്നുള്ള പ്രയോഗം പാണിനിയുടെ കാണുമ്പോൾ അവിടെ സന്നിപാത അത് അവിടെ മാത്രമേ പ്രയോഗിക്കാൻ പറ്റൂ, ബാക്കിയുള്ളടത്ത് അത് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു രൂപം കണ്ടിട്ട് ബാക്കിയെല്ലാം അതുപോലെ ചെയ്താൽ മതി, വ്യാകരണത്തിന്റെ ആവശ്യമുണ്ട്. സന്നിപാത പരിഭാഷ എവിടെ ഇല്ലാത്തോണ്ട്? എവിടെ? സർവേഷാം എന്ന് പറയുന്നിടത്ത് സന്നിപാത പരിഭാഷ എന്ന് പറയുന്നത് അവിടെ പ്രവർത്തിച്ചില്ല. എങ്ങനെ? ആ രാമായണം എന്നുള്ളിടത്ത് പറഞ്ഞു. രാമായണം എന്നുള്ളിടത്ത് നിങ്ങൾ പറയുന്നത് തെറ്റല്ല, പക്ഷെ എന്തോ അവിടെ ശകലം വിട്ടുപോയതുപോലെ എനിക്ക് തോന്നുന്നു. അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നു. പറയുന്നതൊക്കെ ശരി തന്നെ. രാമായണം എന്നുള്ളിടത്ത് രാമായണം എന്നുള്ളിടത്ത് സന്നിവാദ പരിഭാഷ പ്രവർത്തിച്ചോ? എങ്ങനെ? ഹലി എന്നുള്ളത് വ്യക്തമായി പറയുക. ജലി എന്നുള്ള സന്നിപാത ലക്ഷണമുണ്ട് എന്നുള്ളത് കൊണ്ട് ശല്യേന സംനിവാദ ലക്ഷണം ഉണ്ടോ? ശരി, രാമായണം എന്ന് പറയുന്ന രൂപം സിദ്ധിക്കുന്നിടത്ത് രാമായണം എന്ന് പറയുന്ന രൂപം സിദ്ധിക്കുന്നിടത്ത് ശരി, ഹലിയാണ് വരികയാണെങ്കിൽ ഹലി അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഹല് പരമിരിക്കുമ്പോ അതെ തന്നെ, അത് ശരിയാണ്. ഇവിടെ ഇപ്പോ രാമായണ എന്നൊരിടത്ത് ഝല്ലം നല്ല സൂത്രം ബഹുവിനെ ശല്യത്ത് എന്നിടത്ത് സൂത്രത്തിനാകുന്നു ബഹുവിനെ എത്തു എത്തു എന്ന് കഴിഞ്ഞാൽ എന്തുവരും? എല്ലായിടത്തും ഏത്തു വരും. അപ്പൊ രാമ ജസം ഇരിക്കുന്നിടത്തും എന്തുവരും? ഏത്തു വരും. അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? എന്റെ പൂർവ്വത്തിൽ ഉദോ വൃദ്ധർ ലുക്കി ഹലി എന്ന് പറയുന്ന സൂത്രത്തിൽ നിന്ന് ഹലി എന്നുള്ളതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. കൊണ്ടുവന്ന് വരുമ്പോഴത്തേക്ക് അവിടെ ഏത്തും വരത്തില്ല, ആ പ്രശ്നം പരിഹരിച്ചു. പക്ഷെ രാമായണ എന്നുള്ളിടത്ത് ഏത്തും വരും. എന്തുകൊണ്ട്? അവിടെ ഹല്ല് പരവിരിക്കുന്നുണ്ട്, സന്നിവാദ പരിവേഷം കൊണ്ടല്ല, ഹല്ല് പരവിരിക്കുന്നുണ്ട്. എന്തുവരും? ബഹുവിനെ ഹല്ല് ഏത്തെന്ന് സൂത്രമാകും. ഹല്ലിരിക്കുന്നിടത്തല്ല ഏത്തും വരും, രാമായണ എന്നിടത്ത് ഏത്തും വരും. ഇത് ഒരാ എല്ലാവരും പറഞ്ഞു ശരിയാണ്. പക്ഷേ അങ്ങനെ വന്നാലും ഏത്തും വരത്തില്ല. എന്തുകൊണ്ട്? സന്നിവാദ പരിഭാഷ അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏത്തും വന്ന് അകാരത്തിനെ നശിപ്പിക്കാൻ പരത്തിലിരിക്കുന്ന നൊട്ട് നിമിത്തമാകത്തില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, ഹല്ലെന്ന് വന്നാലും മതി, അതാണ് നല്ലത്. അതുകൊണ്ട് പാണിനിക്ക് എന്താ ലാഭം? മാത്രം ലാഭം വരും. കാരണം ചല്ലെന്ന് പറയുന്ന പ്രത്യേകത്തോടെ പറയണ്ട, അതാണ് പാണിനിക്ക് അതുകൊണ്ടുണ്ടാകുന്ന ലാഭം. പക്ഷെ അങ്ങനെ ഇരിക്കെ അവിടെ ഹല്ലെന്ന് വന്നാൽ തന്നെ ഏത്തും ഒഴിവാകാമെന്നിരിക്കെ പാണിനി വീണ്ടും അറിഞ്ഞുകൊണ്ട് ഇവിടെ ചല്ലെന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? കാരണം അവിടെ ഏത്തും ഒഴിവാകണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ചെറിയ രാമായണം എന്നിടത്ത് ഏത്തും ഒഴിവാകണമെന്നുണ്ടെങ്കിൽ സന്നിവാദ പരിഭാഷ പ്രവർത്തിക്കണം, ഉറപ്പാണല്ലോ. അപ്പൊ ഹല്ല് വന്നു കഴിഞ്ഞാൽ അവിടെ ഏത്തും വരും. ആ ഏത്തും ഈ ഭാഗമാണ് വ്യക്തമാണ്. ആ ഏത്തും ഒഴിവാകണമെന്നുണ്ടെങ്കിൽ അവിടെ സന്നിവാദ പരിഭാഷ പ്രവർത്തിച്ചേ മതിയാകൂ. ഇതാണ് കണ്ടീഷൻ, അവസ്ഥ. ഇവിടെ എന്ത് ചെയ്തു? പാണിനി ചല്ല് പ്രയോഗിച്ചു. അതുകൊണ്ട് പാണിനിക്ക് എന്തറിയാം? ഇങ്ങനെ വരുന്ന സ്ഥലത്ത് സന്നിവാദ പരിഭാഷ പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ ഹല്ല് വരികയാണെങ്കിൽ ഏത്തും വരും, സന്നിവാദ പരിഭാഷ പ്രവർത്തിച്ചില്ലെങ്കിൽ. എന്തുകൊണ്ട്? ആ സ്ഥലത്ത് സന്നിവാദ പരിഭാഷ അനിത്യമാണ് എന്ന് പാണിനി നേരത്തെ മനസ്സിലാക്കി. രാമായണം എന്നിടത്ത് സന്നിവാദ പരിഭാഷ അനിത്യമാണ്, അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? ഹല്ല് അനുവർത്തിക്കുന്നതിന് പകരം ചല്ല് വെച്ചു. ചല്ല് വെച്ചു കഴിഞ്ഞാൽ ഇനി രാമായണത്ത് ഏത്വത്തിന്റെ പ്രാപ്തിയില്ല. എന്തുകൊണ്ട്? അവിടെ സന്നിവാദ പരിഭാഷ കൊണ്ടാണോ? ചല്ലില്ല, മനസ്സിലായോ? ചല്ല് എന്ന് പറയുന്നതിന് പകരം ഹല്ല് കൊണ്ടുവന്നാലും ഇവിടെ എന്തുവരും? ഇവിടെ ദോഷം വരും, ഏത്തും വരും. പക്ഷെ സന്നിവാദ പരിഭാഷയെ ആശ്രയിച്ചാൽ ഏത്തും വരത്തില്ല. പക്ഷെ പാണിനിക്കറിയാം എന്താണ്? സന്നിവാദ പരിഭാഷ ഇവിടെ അനിത്യമാണ്. അപ്പൊ ഹല്ല് വന്നു കഴിഞ്ഞാൽ എന്തൊരു ഏത്തും വരും. പാണിനിക്ക് ആഗ്രഹം എന്താണ്? ഏത്തും വരുന്ന വരാതിരിക്കുന്ന വരാതിരിക്കണം. ആ ഏത്തത്തെ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്തു പാണിനി? ഹല്ല് അനുവർത്തിക്കുന്നതിന് പകരം ചല്ല് വെച്ചു. അപ്പൊ ചല്ല് വെച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ സന്നിവാദ പരിഭാഷ അനിത്യമാണ്. ഈ ഭാഗമാണ് ക്ലിയറായോ എന്ന് ഞാൻ ചോദിച്ചു. അത് നമുക്ക് ചെയ്യുന്ന മനസ്സിലാക്കാം. നമ്മൾ മാറി നോക്കുകയാണ്, പൂർവ്വത്തിലൊരു ഹല്ലുണ്ട്, ഈ സൂത്രത്തിൽ ചല്ലുണ്ട്, രാമായണമെന്ന് രൂപമുണ്ട്, രാമേണമെന്ന് രൂപമില്ല. ഇത് മൂന്നും വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ് പാണിനി എന്താ ചെയ്തത്. പാണിനി അവിടെ ചെയ്തത് ഹല്ലിനെ അനുവർത്തിക്കുന്നതിന് പകരം ചല്ല് വെച്ചു. എന്തിന്? രാമേണ എന്ന രൂപം വരാതിരിക്കുക. അതങ്ങനെ ഹല്ല് വന്നു കഴിഞ്ഞാൽ രാമേണ എന്ന് വരും. പക്ഷെ അത് വരത്തില്ലല്ലോ, മറ്റൊരു പരിഭാഷയുണ്ടല്ലോ, അത് തടയുമല്ലോ. പണനിക്കറിയാം അതിവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന്. ഇത്രയേ ഉള്ളൂ. സന്നിവാദ പരിഭാഷ അനിത്യമാണെന്നറിയാം. അപ്പൊ ഹല്ല് വന്നു കഴിഞ്ഞാൽ എന്തൊരു ഏത്തും വരും, ജല്ല് വന്നാലോ ഏത്തും വരത്തില്ല. അപ്പൊ സന്നിവാദ പരിഭാഷ അനിത്യമാണെന്ന് പാണിനി ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഉപേക്ഷം അവിടെ എന്തുവരുന്നു? സുട്ടു വന്നു. ഇനി ബഹുവിനെ ചല്ലിയേത്ത് വരണം. ഉടൻ പറയും അത് വരത്തില്ലല്ലോ, സന്നിവാദ പരിഭാഷ വരുമല്ലോ. അമ്പറിയുന്നു അത് അനിത്യമാണ്. സന്നിവാദ പരിഭാഷ ഇവിടെ ഷഷ്ടി ഭുവനത്തിൽ അനിത്യമാണ്. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? ചല്ലിനെ ഗ്രഹിച്ചുകൊണ്ട്. ഭുവനെ ചല്ലിയത്തെന്ന് പറയുന്നിടത്ത് ചല്ല് ഗ്രഹിച്ചതുകൊണ്ട് മനസ്സിലായി ഇത് അനിത്യമാണെന്ന്. അതുകൊണ്ട് എന്തൊരു ഉപേക്ഷ നിർവസിപ്പിക്കും. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായോ? സംശയമുണ്ടോ? ആ പാണിനി ഇതെല്ലാം കണ്ടുകൊണ്ടാണ് സൂത്രം ഉണ്ടാക്കിയത്. ഹൽ അനുവർത്തിക്കാമെന്നിരിക്കെ ഝല്ല അവിടെ ഉപയോഗിച്ചത് ഷഷ്ടി ഭുവനത്തിൽ ഉപേക്ഷാമെന്നുള്ള രൂപ ശ്രദ്ധിക്കണം, അതിനു വേണ്ടിയിട്ടാണ്. പിന്നെ രാമാണെന്നെടുത്ത് രാമേണെന്ന് വരാൻ പാടില്ല. അപ്പോ ഹല്ല് വന്നു കഴിഞ്ഞാൽ അതിന് ഇവിടെ അത് തീരുമാനിക്കുന്നത് രാമാണെന്നുള്ള രൂപം നോക്കിയിട്ടാണ്, ഉപേക്ഷ നോക്കിയിട്ടല്ല. രാമാണെന്നുള്ള സൂത്രം നോക്കിയിട്ടാണ് തീരുമാനിച്ചത്. എന്താണ് ചല്ലും അതും കൂടെ നോക്കിയപ്പോൾ മനസ്സിലായി സന്നിവാദ പരിവേഷ അനിത്യമാണെന്ന് പാണിനി മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടവിടെ ജല്ലെന്ന് പറഞ്ഞു, ഹല്ലിനെ അനുവർത്തിച്ചില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഷഷ്ടി ഭുവനത്തിൽ സന്നിവാദ പരിഭാഷ അനിത്യമാണ്. അങ്ങനെയാണെങ്കിൽ ഉപേക്ഷം എന്ന് പറയുന്നിടത്ത് ഒരാക്ഷേപം ഉന്നയിക്കാൻ പാടില്ല. ഇവിടെ സന്നിവാദ പരിഭാഷ അനിത്യമാകത്തില്ലേ എന്ന് ചോദിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അത് ചല്ലഗ്രഹണം കൊണ്ട് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ സന്നിവാദ പരിഭാഷ അനിത്യമായതുകൊണ്ട് ഉപേക്ഷ എന്നുള്ള തേത്വം വരും. മനസ്സിലായല്ലോ? മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും നാളെ ഇത് ഞാൻ ചോദിക്കും. ഈ പരിഭാഷകൾ ഇങ്ങനെ രൂപപ്പെടുത്തിയിരിക്കുന്നതെല്ലാം ഭാഷകാരൻ. ഭാഷകാരൻ പറയുന്നു, ആ സൂത്രത്തിന്റെ മൊത്തം ഒരു സ്ട്രക്ചർ കണ്ടിട്ട് പറയുകയാണ്, ഇങ്ങനെ ചില നിയമങ്ങൾ പാണിനിയുള്ളിൽ വെച്ചുകൊണ്ടാണ് ഈ സൂത്രങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വെളിപ്പെടുത്തിയ ആളാണ് പതഞ്ജലി. പതഞ്ജലി മാത്രമല്ല കാർത്തികായൻ, അതിന്റെ സൂചനകൾ കൊടുത്തിട്ടുണ്ട്. ഒരു സൂത്രത്തെക്കുറിച്ച് വളരെ സമഗ്രമായി ചിന്തിച്ചിട്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നവർ പുറത്തു കൊണ്ടുവന്നു. അങ്ങനെയാണ് ഈ പരിഭാഷകൾ, ഇങ്ങനെ നൂറുകണക്കിന് പരിഭാഷകൾ, നിയമങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ സൂത്രം നിർമ്മിച്ചത് വെറുതെ അങ്ങ് ഉണ്ടാക്കുകയല്ല, ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രോഗ്രാമിംഗ് ഉണ്ടെന്നാണ് അവരുടെ അഭിപ്രായം. അത് കണ്ടെത്തണം. പ്രോഗ്രാം ചെയ്തയാളല്ല കണ്ടെത്തിയത്, അതിനെ പഠിച്ചയാൾ. അതാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മുനീന ഉത്തരോത്തരം പ്രമാണം എന്ന് പറയുന്നത്. അത് ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ വ്യാകരണത്തിന്റെ രഹസ്യങ്ങൾ പിടികിട്ടത്തുള്ളൂ. അത് മനസ്സിലാക്കുന്നതിനുള്ള വഴക്കം നമ്മുടെ ബുദ്ധിക്ക് വരണം. ഇതെല്ലായിടത്തും വരും, എല്ലാ ശാസ്ത്രങ്ങളിലും ഇതുണ്ട്. ഒന്ന് രണ്ട് സ്ഥലം മനസ്സിലായാൽ ഇതാണ് വ്യാകരണത്തിന്റെ ശൈലി ഇങ്ങനെ എന്ന് നമുക്ക് മനസ്സിലാവും. പ്രയാസമുള്ള കാര്യമില്ല, അല്പം ചിന്തിക്കണം. ചിന്തിച്ച മനസ്സിലാവും. ആ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്ന് വിചാരിച്ച് പ്രശ്നം ഇവിടെ തീരുന്നില്ല. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനിയും മുമ്പോട്ട് പോകും. അത് ഇത് മനസ്സിലാക്കണ്ടേ? ഇത് മനസ്സിലാക്കിയിട്ടല്ലേ ഇനി ബാക്കി പറയുന്നു മനസ്സിലാക്കും. ഇത് അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നതിന് ഒരു അത്ഭുതവും അതിശയമെന്ന് വിചാരിക്കാൻ, ഇത് പരിചയമാണ് നമുക്ക്. ആ ഭാഷയുമായിട്ടും ആ ചിന്താരുചിയുമായിട്ടും പരിചയമില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല. കുറച്ചിതുമായിട്ട് പരിചയം വരുമ്പോൾ ഇതെന്താണ് നമുക്ക് അനായാസമായി മനസ്സിലാവും. പരിചയക്കുറവ് മാത്രമേ ഉള്ളൂ. ഉഭേഷാം ഉഭയസ്മിൻ എന്ന് പറയുന്നിടത്തോ ഉഭയശ ശബ്ദസ്യ സർവനാമത്വേ ഉഭയ നീതിസ്ഥിതേ സർവനാമത്വാ നസിംഗ്യോ സ്മാസ്മിനോ ഇത്തരേന സ്മിനി ജാതേ ഉഭയസ്മിൻ ഉഭയ യോഹോ അല്ല അതില്ലല്ലോ ഉഭയേഷാം ഉഭയ സുപ് ഇത്യത്ര ഉഭയ ഉഭയ ഉഭയ ഇത്യത്ര ഏകശേഷേ ഉഭയ സു ഇതിസ്ലേ ഭുവനെ ജല്യേത്തിന് ഏത്യുഭയേസു ഇത്യത്ര സകാരസ്യ പ്രത്യയ അവയവത്വാ ആദേശപ്രത്യയോ ഇത്യനേന സകാരസ്യ ശക്തിയേ ഉഭയേഷു ഒരു ജോലി കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്ന ഏതാണ്? ഡദരഡതമ. ഇനി അതി നോക്കുക. സർവാധീന സർവനാമാനീന സർവ വിശ്വ ഉഭ ഉഭയ ഡദരഡതമ. രണ്ടെണ്ണത്തിന് രണ്ട് അവയവങ്ങളുള്ള ഒരു വസ്തുവിനെ പറയാൻ വേണ്ടി പറയും ഉഭയ എന്ന് പറയും. ഉണ്ടല്ലോ, ഇതിനെ പറയുന്നില്ല എന്താണോ പറഞ്ഞുതരാം. ഉഭൌ തൗന വിജാനീത നായം ഹന്തിന ഹന്യതി. കേട്ടിട്ടുണ്ടോ? ഇവിടെ ഉഭവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അർത്ഥം എന്തെന്നാ? ആര് രണ്ടുപേര്? ഉഭവ് വ്യക്തമാണല്ലോ അല്ലേ? അല്ലേ, രണ്ടുപേര്. ഇനി പറയുന്നു, സമവായ സംബന്ധം എന്ന് പറയുന്നത് ഉഭയനിഷ്ഠമാണ്. രണ്ടിലും അല്ലേ? ഇനി ചിന്തിച്ചാൽ മതി, പോയിരുന്ന് കൊത്തിയിരുന്ന് ചിന്തിക്കുക. അപ്പൊ രണ്ടും വ്യക്തമാവും. രണ്ടിന് ഉദാഹരണം പറഞ്ഞേ. ആ എവിടെ സമവായ സംബന്ധം? ഏത് സംബന്ധത്തെ എടുത്തു കഴിഞ്ഞാലും പറയുന്നതാണ് ഉഭയനിഷ്ഠം എന്ന് പറഞ്ഞില്ലേ? ആലോചിച്ച് നോക്ക എന്താണെന്ന് അതിന്റെ അർത്ഥം. ഏത് സംബന്ധം എടുത്താലും ഗുണം ഗുണയിലിരിക്കുന്നു, ഗുണവും ഗുണയിലിരിക്കുന്ന സംബന്ധ സമ ആ സമവായം ഇവിടെ ഉഭയനിഷ്ഠമാണെന്ന്. സംയോഗം രണ്ട് തന്തു സംയോഗം. സംയോഗം എവിടെയിരിക്കുന്നു? രണ്ട് തന്തുക്കളിലും ഇരിക്കുന്നു. ഉഭയനിഷ്ഠം അങ്ങനെ വരുന്നിടത്താണ് ഉഭയമായിരിക്കുന്നത്. ഉഭവ് തൗന്ന് കേട്ടിട്ടുണ്ടോ? അത് ഉഭവ് തൗന്ന ഇജാനീത. ഭഗവത്ഗീത കേട്ടിട്ടുണ്ടോ? പേര് കേട്ടിട്ടുണ്ടോ? അതെടുത്ത് നോക്കിയാൽ മതി. അങ്ങനെ വരുന്നിടത്ത് അർത്ഥം നമുക്ക് സംശയം വരുത്തല്ലോ. അത് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു ഏതർത്ഥത്തിൽ നിന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ അതർത്ഥം സ്പഷ്ടമാവും. പിന്നെ പലപ്പോഴും അതിന് വലിയ വ്യത്യാസം വരത്തില്ല, ഒരുപോലെ ഇരിക്കും. അതിന് ഉഭയോ മണി എന്നൊക്കെയുള്ള ഉദാഹരണങ്ങൾ കൊടുക്കും. രണ്ട് അവയവങ്ങളുള്ള ഒരു വസ്തുവിനെ ഉഭയ ശബ്ദം ഉപയോഗിച്ചു. ഉഭയേ ദൈവമനുഷ്യ ഇങ്ങനെയൊക്കെ പല ഉദാഹരണങ്ങൾ അല്പസ്വല്പ അർത്ഥ വ്യത്യാസത്തിൽ ഭാഷ്യത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് ഏത് സന്ദർഭത്തിൽ ഏത് അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു എന്നനുസരിച്ച് നമ്മൾ ഏത് വാക്യത്തിൽ ഏത് അർത്ഥത്തിൽ ഏത് സന്ദർഭത്തിൽ അവയവീക്ഷയിലാണോ അതുകൊണ്ട് രണ്ട് പ്രത്യേക വ്യക്തികളാണോ അങ്ങനെ. എന്താണ് വേർതിരിക്കാൻ പറ്റാത്തോണ്ടാണ് അങ്ങനെ പറയുന്നത്? പക്ഷെ അത് ഉഭയത്തിൽ ശരിക്കും പ്രയോഗിക്കുള്ളൂ അല്ലേ? എന്തുകൊണ്ട് വേർതിരിക്കാൻ വയ്യ? എപ്പോഴും ഒരുമിച്ച് അവര് അവര് പരാമർശിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ആരെ? ഈ അശ്വിനെ. അതിപ്പോ എന്താണ് അശ്വിനവും ഉഭവും അശ്വിനിയുടെ വിശേഷണമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു രണ്ടുപേരെ. അവിടെ ഒരു വിശേഷമുണ്ട്. ആരാണ് അശ്വിനവും? എന്റെ വിശേഷണമായിട്ട് എന്ത് പറഞ്ഞു? ഉഭവും ദദരതമോ പ്രത്യയവും. അപ്പോ ദദരതമ ഇനി നമ്മൾ പഠിക്കും. ലഘുസിദ്ധാന്ത പോയി തന്നെ വരുന്ന ദിവസം കിം യത് തദോഹോ, കിം യത്ത് തത്ത്, മൂന്ന് ശബ്ദങ്ങൾ നിർദ്ധാരണത്തിൽ ദതരപ്രത്യം വിധിക്കും, രണ്ടിൽ ഒന്ന് എന്ന് പറയാൻ വേണ്ടി. കിം യത് തദോ നിർദ്ധാരണേ എന്തുവരുന്നു? ദതരപ്രത്യം വിധിക്കും. അതുപോലെ തന്നെ ഡതമ പ്രത്യം വിധിച്ചു. ഡതമ അതെന്താണ്? ഇപ്പോ ഉദാഹരണം പറയുമ്പോ കതര, അനയോഹോ ദേവദത്ത കതര, രണ്ടുപേരും മുമ്പേ ഇരിക്കുകയാണ്. അവിടെ ചോദിക്കും ഈ രണ്ടുപേരിൽ ദേവദത്തൻ ആരാണ്? ഈ രണ്ടു പേരിൽ ആരാണ് ദേവദത്തൻ? ആരാണ് ചോദിക്കുന്നത്? അനയോഹോ ദേവദത്ത കതര. അങ്ങനെ വരുന്നിടത്താണ് ദതരപ്രത്യാന്തമായി കിം ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ കിം ശബ്ദം ഉപയോഗിക്കുന്ന പോലെ തന്നെ യത് ശബ്ദത്തിൽ നിന്ന് ഉപയോഗിച്ചാൽ യതര, തത് ശബ്ദത്തിൽ നിന്ന് വെച്ചു കഴിഞ്ഞാൽ തതര, കിമ്മിൽ നിന്ന് വെച്ചു കഴിഞ്ഞാൽ കതര. കതര യതര തശബ്ദത്തിൽ നിന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തതര, ഏകശബ്ദത്തിൽ നിന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏകതര. കിം കതര, യത് യതര, തത് തതര, ഏകതര. വാ ബഹുവിനാം ജാതി പരിപ്രശ്ന ഡതമച്ച്. ഇതേപോലെ തന്നെ ബഹുവിലാണ് ഡതമച്ച് പ്രത്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡതമ. ഡതമച്ച് പ്രത്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? പലരിൽ ഒരാളെ ചോദിക്കാം, യേശാം ദേവദത്ത കതമ എന്ന് ചോദിക്കുകയാണ്. ഈ ഇത്രയും പേരിലിരിക്കുന്നവരിൽ ദേവദത്തൻ ആരാണ്? അത് എങ്ങനെയാണ്? കതമ കിമ്മിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യത്തിൽ നിന്നാണ് യതമ, തത്തിൽ നിന്നാണെങ്കിൽ തതമ. ഏകശബ്ദത്തിനും അന്യാർത്ഥങ്ങൾ, ഏകോ അന്യാർത്ഥേ പ്രധാനേച പ്രഥമേ കേവല കേവലേ തഥാ സാധാരണേ സമാനേ അല്പേ സംഖ്യായാം ച പ്രയുജ്യതേ. കോശത്തിൽ ഏകശബ്ദത്തിനും പല അർത്ഥം പറയുന്നുണ്ട്. ഏകം ഒന്നെന്നുള്ള അർത്ഥമല്ലാതെ പല ശബ്ദങ്ങളും പ്രയോഗിക്കും. അന്യം എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ അത് പ്രയോഗിക്കും. സമാനം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കും. ഏകോ അന്യാർത്ഥെ അന്യം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കും. ചിലപ്പോൾ പുസ്തകത്തിൽ കൊടുത്തിരിക്കും, നിങ്ങളുടെ പുസ്തകത്തിലില്ല. അതെല്ലാം സുബന്ധങ്ങളായി കഴിയുമ്പം എന്തുവരും? വിഭക്തി വരും എല്ലാ ശബ്ദങ്ങൾക്കും. അതാണ് ഇപ്പം നമ്മളിവിടെ പഠിക്കുന്നത്. അതിൽ വിഭക്തി വന്നു കഴിഞ്ഞ് കതരഹ കതരു സർവനാമായോണ്ട് കതരേ എന്ന് വരും എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഈ പറയുന്ന പ്രത്യയങ്ങളെന്ന് പറയുന്നത് തദ്ധിത പ്രത്യയങ്ങളാണ്. കിമ്മ് യത്ത് തത്ത് ഇതിപ്പം നമ്മൾ ആസൂത്രം പഠിക്കുന്നില്ല. കിം യത് തതോർ നിർദ്ധാരണേ ദ്വയോരേകസ്യ ഡതരച്ച് വാ ബഹുവിനാം ജാതി പരിപ്രശ്ന ഡതമച്ച് ഏകാശ പ്രാജ. മൂന്ന് സൂത്രങ്ങളാണ് ഇപ്പൊ പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നു. പുസ്തകത്തിലത് കൊടുത്തിട്ടില്ല. അപ്പൊ അവിടെ കിമ്മെന്ന് പറയുന്ന, യത്തെന്ന് പറയുന്ന, തത്തെന്ന് പറയുന്ന പ്രാതിപതികങ്ങൾ, അതിൽ നിന്നെന്തോരും തദ്ധിത പ്രത്യമാണ് വരുന്നത് ഡതര ഡതമ. അപ്പൊ അവിടെ കൃത്തദ്ധിത സമാസപ്രകാരം അതിന് വീണ്ടും പ്രാതിപസംഗം വരും. എന്നാണ്. ഈ കിമ്മെന്ന് പറയുന്നത് കേവലം നമ്മൾ കിമ്മെന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് പ്രാഥമികതയുമായി അതിൽ നിന്ന് പ്രത്യയങ്ങൾ വന്ന് കിം ശബ്ദം വരും. അപ്പോൾ അത് വീണ്ടും സുബന്ധമാകും. ഇതിങ്ങനെ പോകുന്നു. ആദ്യം ഒരു കിം ശബ്ദം, അതിന് പ്രാദേശികം, അതിൽ നിന്ന് സു വന്ന് വീണ്ടും കിമ്മാകും. ആ കിമ്മിൽ സുബന്ധത്തിൽ നിന്ന് വീണ്ടും തദ്ധിതം വരും. ഇപ്പൊ കതിരാന്ന് വരും. തദ്ധിതം വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്തുവരും? കൃത്യത്തിൽ സമാസ പ്രകാരം വീണ്ടും പ്രാദേശികം വരും. പ്രാദേശികം വരുമ്പോൾ എന്തുവരും? കതരഹ എന്ന് വരും. ഇനി ആ കിമ്മെന്ന് പറയുന്നത് അവ്യുത്പന്നമാണെങ്കിൽ അതിന് മുമ്പിൽ ഒരു ധാതുവാണ്. അല്ല, വ്യുത്പന്നമാണെങ്കിൽ, അവ്യുത്പന്നമാണെങ്കിൽ ധാതു കാണത്തില്ല. ഇങ്ങനെ ധാതു, പ്രത്യയം, വീണ്ടും സുബന്ധം, അങ്ങനെ അങ്ങനെ പോകാം. പല രൂപങ്ങൾ വരാനും പ്രത്യയമാല എന്ന് പറഞ്ഞ അങ്ങനെ ഒരു പ്രത്യേക പ്രകരണം തന്നെയുണ്ട്. അങ്ങനെ പിന്നെ ചിലതിൽ നിന്ന് ചിലത് വരും, ചിലതിൽ നിന്ന് ചിലത് വരത്തില്ല. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ധാതു മനസ്സിലാക്കണം, കൃതന്തം മനസ്സിലാക്കണം. അങ്ങനെ എങ്ങനെ അത് പ്രാതിപീതമാകുന്നു, പദമാകുന്നു, പിന്നെ അതിൽ നിന്നങ്ങനെ തദ്ധിതം വരുന്നു, വീണ്ടും അതങ്ങനെ പദമാകുന്നു, വീണ്ടും അതിൽ നിന്നങ്ങനെ സു വരുന്നു, ഇതെല്ലാം മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ കടക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് മാത്രം ശ്രദ്ധിക്കുക. ഡദര ഡതമോ പ്രത്യയോ ബാക്കിയെല്ലാം ഒരു ജനറൽ നോളജായിട്ട് വെച്ചേക്കുക. ആ തദ്ധിതത്തിന് എന്താണ്? അതെല്ലാം പ്രത്യേക അധികാരത്തിൽ വരുന്നു. അതുകൊണ്ട് തദ്ധിതങ്ങൾക്ക് കൃത്ത് തദ്ധിത പ്രത്യയങ്ങൾക്കെല്ലാം പ്രത്യേക സജ്ഞയുണ്ട്. അതെല്ലാം പ്രത്യയങ്ങളുമാണ്, തദ്ധിതങ്ങളുമാണ്, കൃത്താണ്, അതെല്ലാം വരും. അതൊരു അധികാരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഡതര ഡതമ എന്ന് പറയുന്നത് രണ്ട് പ്രത്യയങ്ങളാണ്. ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രത്യേക ഗ്രഹണേ തദന്ത ഗ്രാഹ്യ. പ്രത്യയത്തെ എവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞാൽ എന്തെടുക്കണം? തദന്തത്തെ ഗ്രഹിക്കണം. എന്തുകൊണ്ടാണ് അതിനെ നിയമം പറഞ്ഞത്? എന്തുകൊണ്ടാണ് പ്രത്യേക ഗ്രഹണേ തദന്ത ഗ്രാഹ്യ എന്ന് പറയുന്നതിന് എന്താ കാരണമെന്നും പറഞ്ഞു മുമ്പ് പറഞ്ഞു. ആർക്കെങ്കിലും ഓർമ്മയുണ്ട? പ്രത്യേക ഗ്രഹണേ തദന്താഗ്രാഹ്യ എന്ന് പറയുന്നതിനും ഒരു കാരണമായി ഒരു പരിഭാഷയുണ്ട്. അല്ല, അതുമായിട്ട് ബന്ധം പറഞ്ഞതാണ്. അതൊക്കെ സൂത്രങ്ങളാണ്, ഇത് പരിഭാഷ. നേരത്തെ പറയുന്നതൊക്കെ സൂത്രങ്ങൾ. പ്രത്യേക ഗ്രഹണേ തദന്താഗ്രാഹ്യ എന്നൊരു പരിഭാഷ, ഒരു നിയമമെന്ന് വെച്ചു. അങ്ങനെ ഒരു നിയമം പറയുന്നതിന് വേറെ നിയമമുണ്ട്. ഞാൻ ഇന്നൽ കൂടുതൽ തവണ പറഞ്ഞിട്ടുണ്ട്. അർത്ഥവത് അസാധുര അപ്രത്യ എന്ന് പറയും. ഓരോരോ കുളുവായിട്ട് തരാം. അർത്ഥവത് അസാധുര അപ്രത്യ പ്രാതിയോ എന്ന് പറയുന്ന സൂത്രം വ്യാഖ്യാനിച്ചപ്പോഴും പറഞ്ഞു. കൃത്തധിത സമാസാശ എന്ന് പറയുന്ന സൂത്രം വ്യാഖ്യാനിച്ചപ്പോൾ അവിടെ ക്ലിയറായിട്ട് പറഞ്ഞു, വ്യക്തമായിട്ട്, ഒരു സംശയവും വരാത്ത രീതി. അത് ഓർത്തെടുത്താൽ മാത്രം മതി. എന്താണ് വ്യാകരണം എന്ന് പറയുന്നത്? എപ്പോഴും ഒരു ചലഞ്ചാണ്. നമ്മുടെ ഓർമ്മശക്തിയെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. നമ്മളതിന് തയ്യാറായിരിക്കും. ഈ വയസ്സുകാലത്ത് എൻ്റെ ഓർമ്മശക്തിയെ നിങ്ങൾ ചലഞ്ച് ചെയ്യരുത്. ചിലപ്പോൾ ഞാൻ ചോദിക്കുന്ന എനിക്ക് ഓർമ്മ വരാത്തതുകൊണ്ടായിരിക്കും. നിങ്ങളെങ്കിലും പറയുമല്ലോ എന്ന് വിചാരിച്ചു. നിങ്ങളും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാനും പരാജയപ്പെടും. എൻ്റെ ഓർമ്മയിലുമില്ല, നിങ്ങളുടെ ഓർമ്മയിലും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ കേവല പ്രകൃതി ന പ്രയോക്തവ്യ നാപി കേവല പ്രത്യേക. കേവലമായ പ്രകൃതിയും പ്രയോഗിക്കാൻ പാടില്ല, കേവലമായ പ്രത്യയത്തെയും പ്രയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഡതര ഡതമ എന്ന് പറഞ്ഞാൽ പ്രത്യയമാണ്. ആ പ്രത്യയത്തെ പ്രയോഗിക്കാൻ പാടില്ല. കേട്ടിട്ടുണ്ടായിരുന്നു, ഉറപ്പാണല്ലേ? കേവലമായ പ്രത്യയത്തെ പ്രയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്താണ്? പ്രത്യയത്തെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പ്രത്യേക ഗ്രഹണേ തദന്ത ഗ്രാഹ്യ, അല്ലെങ്കിൽ പ്രത്യേക ഗ്രഹണേ തദന്ത ഗ്രഹണം, പലതരത്തിലും പറയും. മാത്രം പ്രത്യേക അന്തത്തെ ഗ്രഹിക്കണമെന്ന്. പ്രത്യേകങ്ങൾ അന്തത്തിൽ വരുമെന്നുള്ളതല്ല, പ്രത്യേകം പൂർവ്വത്തിൽ വരും അന്തത്തിൽ വരും എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. അത് വിഷയം വേറെ. എവിടെയെങ്കിലും ഒരു പ്രത്യയത്തെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യയം അന്ത്യത്തിലുള്ള ശബ്ദത്തെ നമ്മൾ ഗ്രഹിക്കണം. എന്നുവെച്ചാൽ ഇവിടെ ഡതര ഡതമ രണ്ട് പ്രത്യയങ്ങളെ പറഞ്ഞു. അപ്പോൾ പ്രത്യയങ്ങളെ കൊണ്ട് നമുക്ക് പ്രയോഗിച്ചു ഉപയോഗമൊന്നുമില്ലെന്നുകൊണ്ടാണ് കേവല പ്രകൃതി എന്ന പ്രയോക്തവ്യ നാപി കേവല പ്രത്യയ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കേവല പ്രത്യയത്തെ ഒരിടത്തും പ്രയോഗിക്കാക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? പ്രത്യയം അന്ത്യത്തിലുള്ള ശബ്ദത്തെ എടുക്കണം. എന്ന് വെച്ചാൽ തതര യതര തതര ഏകതര അതുപോലെ തന്നെ കതമ യതമ തതമ ഏകതമ ഈ ശബ്ദങ്ങളെ എടുക്കണം. ഇതെല്ലാമാണ് എന്ത്? ഡതര ഡതര പ്രത്യയങ്ങൾ അന്ത്യത്തിൽ വരുന്ന ശബ്ദങ്ങൾ. ഇത്രയും മനസ്സിലാക്കിയാലേ ബാക്കി മുമ്പോട്ട് പറയാൻ പറ്റൂ. ഡതരം ഡതമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യയ അന്തത്തെ ഗ്രഹിക്കണം. കേവലം പ്രത്യയത്തെ ഗ്രഹിക്കാൻ പാടില്ല. ഇത് മനസ്സിലായെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം, മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ അങ്ങനെ അറിയും. ഇപ്പോൾ ഒരാൾ തല കുലുക്കുന്നു, മനസ്സിലായെന്ന്. എല്ലാവരുടെ തലയും കുലുങ്ങിയാലേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ. ഒരൊറ്റ തല കുലുങ്ങിയാൽ ബാക്കി തലകളെ കുറിച്ച് ഞാൻ എന്താ ധരിക്കേണ്ടത്? എല്ലാ തലയും കൂടെ ഒന്നും ഒരുക്കാമോ? അല്ല, ഇതെങ്ങനെ മനസ്സിലാകുന്നു? രണ്ടോ മൂന്നോ ആണെങ്കിൽ ഞാൻ തന്നെ പിടിച്ച് കുലുക്കുകയാണ്. ഒരുപാട് തലയിരിക്കുമ്പോൾ എങ്ങനെയാ കുലുക്കുന്നത്? അപ്പൊ മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനേ നിവൃത്തിയുള്ളൂ. ഒരു പ്രത്യേകമായ ഡതരം അതുപോലെ ഡതമ ശബ്ദങ്ങളെ കണ്ടുകഴിഞ്ഞാൽ ആ പ്രത്യയങ്ങളല്ല ഗ്രഹിക്കേണ്ടത്, പ്രത്യാന്തമായ ശബ്ദത്തെയാണ്. അപ്പം ഡതര എന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ കതര കത യതര തതര എന്നെല്ലാം മനസ്സിലാക്കണം. അതുപോലെ ഡതമ എന്നുള്ള പ്രത്യയത്തെ കണ്ടുകഴിഞ്ഞാൽ യതമ തതമ കതമ എന്നെല്ലാം ധരിക്കണം. കാരണം ഇതെല്ലാം പാണിനി മൂന്ന് സൂത്രങ്ങളിൽ വിധിച്ചിരിക്കുകയാണ്. നിർധാരണേ ദ്വയോരേകസ്യ ഡതരജ് വാ ബഹുവിനാം ജാതി പരിപ്രശ്നേ ഡതമജ് ഏകാശ പ്രാജ. ആ സൂത്രം നിങ്ങൾ പഠിക്കണ്ട, അത് ഇനി വരും. പക്ഷെ ഇങ്ങനെ ഉണ്ട് എന്ന് ഓർമ്മ വന്നത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു. ഓർമ്മ വന്നുണ്ടെങ്കിൽ പറയത്തുണ്ട്. പ്രത്യേക ഗ്രഹണെ തദന്തഗ്രഹണം എന്ന് പറഞ്ഞാണ് ഇത്. ഇപ്പം അത്യാവശ്യമുള്ള കാര്യമില്ല, എന്നാലും നിങ്ങളെല്ലാവരും വളരെ ഗാഠമായി ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നു. ഇതാണ് പ്രത്യേക ഗ്രഹണെ തദന്തഗ്രാഹ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വേറൊരു പരിഭാഷയാണ്. എന്താണ്? സത്യാവിധോ പ്രത്യേക ഗ്രഹണേ തദന്തഗ്രഹണം നാസ്തി. സത്യാവിധികളിൽ പ്രത്യേകത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ തദന്തത്തെ ഗ്രഹിക്കാൻ പാടില്ല. ഇപ്പൊ സർവാധീനി സർവനാമാനി എന്ന് പറയുന്ന ഒരു സത്യാസൂത്രമാണ്. അതിൽ വരുന്നതാണ് ഈ സർവാധിഗണം. എന്നുവെച്ചാൽ ഇത് സർവാധിപ്പെടുന്നതാണ്. സർവനാമ സപ്ജ്ഞയെ വിധിക്കുന്നു. അങ്ങനെ സർവനാമ സപ്ജ്ഞയെ വിധിക്കുന്നത് കൊണ്ട് ഇത് സപ്ജ്ഞാവിധിയാണ്. സപ്ജ്ഞാവിധിയിൽ പ്രത്യേക ഗ്രഹണേ തദന്ത ഗ്രഹണം പാടില്ല. അപ്പൊ ഇവിടെ ഡതര എന്ന് പറഞ്ഞാൽ ഡതമ എന്ന് ഗ്രഹിക്കാൻ പറ്റുമോ? രണ്ടും പ്രശ്നമായില്ലേ? ഗ്രഹിക്കാൻ പറ്റത്തില്ല. അപ്പോ ആദ്യം നമ്മൾ പഠിച്ച എന്താണ്? പ്രത്യേക ഗ്രഹണേ തദന്ത ഗ്രഹണം. ഇപ്പൊ പറയുന്നു അത് ഗ്രഹിക്കാം സജ്ഞാവിധി അല്ലാത്തുള്ള സ്ഥലങ്ങളുണ്ട്. സജ്ഞാവിധി അല്ലാത്തടത്തും വരുമല്ലോ. അപ്പൊ എവിടെയെങ്കിലും ഒരു പ്രത്യേകത ഗ്രഹിച്ചു, അപ്പോ അത് സജ്ഞാവിധിയല്ല. അങ്ങനെ അല്ലാതെ എവിടെയെങ്കിലും ഇനി പ്രത്യേകത്തെ ഗ്രഹിച്ചാൽ അവിടെ നമുക്ക് സജ്ഞയല്ല. പലതരത്തിലുള്ള സൂത്രമുണ്ടല്ലോ. സജ്ഞയുണ്ട്, വിധിയുണ്ട്, പരിഭാഷയുണ്ട്, എന്തെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒഴികെ എവിടെയാണോ സജ്ഞാവിധി, ഉദാഹരണ സർവാധീനി സർവനാമാനി, ഈ വിധിയിൽ പ്രത്യേകത്തെ പറഞ്ഞു കഴിഞ്ഞാൽ തദന്തത്തെ ഗ്രഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എവിടെ ഗ്രഹിക്കാൻ പറ്റുമോ? പിന്നെ ഗ്രഹിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ഗ്രഹിക്കണമെങ്കിൽ എന്ത് വേണം? ബാക്കിയുള്ളടത്തും ശരി, സജ്ഞാവിധി അല്ലാത്തടത്ത് ഗ്രഹിക്കാം. ഇവിടെ തന്നെ ഇനി പ്രത്യാന്തത്തെ നമുക്ക് ഗ്രഹിച്ചേ പറ്റൂ, കാരണം കതര കഥമ ഉദാഹരണങ്ങളാണ്, അതിന് സർവനാമസജ്ഞമുണ്ട്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ പരിഭാഷ അനിത്യമാണെന്ന് പറഞ്ഞാൽ മതി, ബുദ്ധിയുണ്ട്. ഏകദേശം പാണിനിയുടെ വഴിക്ക് തന്നെ യാത്ര ചെയ്യുകയാണ്. അതേ ഉള്ളു വഴി. ഇത് ഒരാണ്ട് സ്വഭാവം ഒരിടത്ത് വെച്ച് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും അതുപോലെ ആയിരിക്കും. വലിയ മാറ്റമൊന്നും ഒരിടത്തും പ്രതീക്ഷിക്കില്ല. പണിനിയുടെ രീതി മനസ്സിലാക്കിയ പിന്നെ അതനുസരിച്ച് ചിന്തിച്ചാൽ മതി. പ്രത്യേക ഗ്രഹനെ താന്ത ഗ്രഹണമെന്ന് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞ് സജ്ഞാവിധിയിൽ അത് ഗ്രഹിക്കാൻ പാടില്ല. ഇവിടെ ഇപ്പം നമുക്ക് ഡതരമുണ്ട്, പ്രയോജനമല്ല തതര അല്ലെങ്കിൽ കതര വേണം. അപ്പൊ പിന്നെ ഒരു വഴിയെ നമുക്ക് ചിന്തിക്കാനുള്ളത് എന്താണ്? ആ പരിഭാഷ അനിത്യമാണ്. പക്ഷെ ആ പരിഭാഷ അനിത്യമാണെങ്കിൽ എവിടെ എങ്ങനെ എപ്പോ ആര് എന്നൊക്കെ ചോദ്യം വരും. അത് അനിത്യമാണെന്നുള്ളതിന് എന്താണ്? അതും പാണിനി എന്നെ നമ്മളെ ബോധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ പറയുന്നത്? കണ്ണുണ്ടായ പോരാ കാണണം എന്ന് പറഞ്ഞതുപോലെയാണ്. ഇപ്പൊ ഒരു സൂത്രമുണ്ട്, സുപ്തിങ്ങന്തം പദം. എന്താണ് എന്റെ വൃത്തി? സുബന്ധവും തിങ്ങന്തവും പദസജ്ഞയുണ്ടെന്നാണ്. പക്ഷെ ഇങ്ങനെ പറയുന്നതിലൂടെ പാണിനി ഒരു ഒരു വലിയൊരു കാര്യം അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നേരിട്ട് പറയത്തില്ല, അതിനാണ് ജ്ഞാപകം എന്ന് പറയുന്നത്. സാക്ഷാത്തായിട്ട് നിർദ്ദേശിക്കത്തില്ല, കാരണം ആ സൂത്രം ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. സുപ്തിങ് പദം, അന്ധശബ്ദത്തെ ഒഴിവാക്കുക മാത്രം ലാഭം വന്നില്ലേ? സുപ്തിങ് പദം. സുപ്പത്ത് എന്ന് പറയുന്നു പ്രത്യയമാണ്, തിങ്ങെന്ന് പറയുന്നു പ്രത്യയമാണ്. ഇങ്ങനെ ഒരു സൂത്രം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ സൂത്രത്തിന്റെ അർത്ഥം എന്തായിരിക്കും? സുപ്പിനും തിങ്ങിനും പറയും, കേവലമായ സുപ്പിനും തിങ്ങിനും പദസഞ്ജ വിധിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ടുകൂടെ എന്തർത്ഥം എടുക്കണം? തദന്തം. അപ്പോൾ കേട്ടു എന്താണ്? പ്രത്യേക ഗ്രഹണേ തദന്തഗ്രഹണം. അപ്പോൾ സുബന്ധത്തിനും തിങ്ങന്തത്തിനും പദസഞ്ജ വരുമെന്ന് കിട്ടും. അങ്ങനെ കിട്ടാൻ വന്നിരിക്കെ അവിടെ സുപ്പ് തിങ് അന്ധശബ്ദം എന്തിനുപയോഗിച്ചു? ഇതെല്ലായിടത്തും വർക്കൗട്ട് ചെയ്യത്തില്ല, പാണിനിക്കറിയാം. ഇതൊരു സപ്ഞാവിധിയാണല്ലോ. ഇപ്പൊ സപ്ഞാവിധികളിൽ എന്താണ്? തദന്തഗ്രഹണമില്ല. അത് നമ്മളെ പാണിനി ബോധിപ്പിക്കണം, നമ്മൾ മനസ്സിലാക്കണം. സുപ്തിങ് എന്ന് പറയാതെ ഞാൻ സുപ്തിങ് അന്തം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതൊരു സപ്ഞാസൂത്രമാണ്, സപ്ഞാവിധിയിൽ തദന്തത്തെ ഗ്രഹിക്കാൻ പാടില്ല. അപ്പോൾ പ്രത്യേക ഗ്രഹണെ തദന്തഗ്രാഹ്യ എന്ന് പറയുന്ന ആ പരിഭാഷ സപ്ഞാവിധിയിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ സപ്ഞാവിധികളിൽ ഇത് അനിത്യമാണ്. അനിത്യം എന്ന് വെച്ചാൽ അവിടെ പ്രവർത്തിക്കുകയില്ല. അപ്പോൾ സുപ്തിങ്ങന്തം പദം എന്നിടത്തെ അന്തഗ്രഹണം, അന്തശബ്ദം പ്രയോഗിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം പ്രത്യേക ഗ്രഹണെ തദന്തഗ്രഹണം എന്ന് പറയുന്ന പരിഭാഷ അനിത്യമാണ് എന്ന് വെച്ചാൽ സപ്ഞാവിധികളിൽ അത് പ്രവർത്തിക്കത്തില്ല. മനസ്സിലായോ? ആദ്യം പരിഭാഷ മനസ്സിലാക്കുക. പ്രത്യേക ഗ്രഹണെ തദന്തഗ്രഹണം, അങ്ങനെ ഒരു പരിഭാഷയുണ്ട്. ആ പരിഭാഷ ഉണ്ടെങ്കിൽ ഒരു സൂത്രത്തിൽ പ്രത്യയം പറഞ്ഞാൽ മതി. പ്രത്യയ അന്തമെന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പൊ സുപ്തിങ് അന്തം പദം എന്ന് പറയുന്നതിന് പേരെ സുപ്തിങ് പദം സൂത്രം ഉണ്ടാക്കിയാൽ മതി, അന്തം പറയേണ്ട ആവശ്യമില്ല. പക്ഷെ പാണിനി അന്തം പറഞ്ഞതിന്റെ താല്പര്യമുണ്ട്. ഇങ്ങനെ ഒരു പരിഭാഷ ഉണ്ടായിരിക്കെ അന്തം പറഞ്ഞത് നിന്ന് നോക്കി മനസ്സിലാക്കാം. എന്താണ്? ഇതൊരു സപ്ഞാസൂത്രമാണ്, ഇവിടെ ആ പരിഭാഷ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് അന്തം പറഞ്ഞു. അതുകൊണ്ട് സുബന്ധം തിങ്ങന്തം ചെന്ന അർത്ഥവും കൂട്ടി. അപ്പോൾ പ്രത്യേക ഗ്രഹണേ തദന്തഗ്രഹണം എന്ന് പറയുന്ന പരിഭാഷ അനിത്യമാണെന്നുള്ളതിന്റെ ജ്ഞാപകമാണ് സുപ്തിങ്ങന്തം പദം എന്ന് പറയുന്നിടത്ത് അന്ധശബ്ദത്തെ ഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താ പ്രയോജനം? ഇവിടെ കതര കഥമാ എന്ന് പറയുന്നിടത്ത് ഇതും ഒരു സപ്ഞാവിധിയാണ്. പ്രത്യേക ഗ്രഹണെ താന്ത ഗ്രഹണം എന്ന് ഗ്രഹിക്കാം. ഗ്രഹിക്കുന്നതിന് കുഴപ്പമുണ്ടോ? എങ്ങനെ ഇവിടെ ഗ്രഹിക്കാമോ? അത് അത് അനിത്യമാണെന്നല്ലേ ബോധിപ്പിച്ചത്? സജ്ഞാവരിയിൽ അങ്ങനെ ബോധിപ്പിച്ചുകൊണ്ട് മനസ്സിലായി. എന്താണ് അപ്പൊ ഇവിടെ തന്നെ ഗ്രഹിക്കാൻ പറ്റത്തില്ലേ? അവിടെ പറഞ്ഞല്ലേ, അവിടെ എന്താ പറഞ്ഞത്? അന്ധം എന്നുള്ളത് ഉപയോഗിച്ചു. അപ്പോ പ്രത്യേക ഗ്രഹണെ തദന്ത ഗ്രഹണം എന്ന് വരും. അങ്ങനെ വരുമെന്നിരിക്കെ അവിടെ അന്ധം എന്ന് ഗ്രഹിക്കേണ്ട കാര്യമുണ്ടോ? അന്ധം എന്ന് ഗ്രഹിക്കാതെ തന്നെ അന്ധം എന്ന് കിട്ടുന്നുണ്ടോ? സുപ്തിങ് പദം എന്ന് പറഞ്ഞാൽ അല്ലേ, സുപ്തിങ് പദം എന്ന് പറഞ്ഞാൽ തന്നെ തദന്തം എന്ന് കിട്ടുമെന്നിരിക്കെ പറഞ്ഞതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം? സപ്ഞാവിധി എന്ന് പ്രത്യേകം പറയുന്നു. സപ്ഞാവിധികളിൽ പ്രവർത്തിക്കില്ല, പ്രവർത്തിച്ച് പ്രവർത്തിക്കില്ല, പ്രവർത്തിക്കുമായിരുന്നുവെങ്കിൽ അപ്പൊ പിന്നെ എവിടെ ഇത് പ്രവർത്തിക്കും? അതാണല്ലോ. ഇനി ആ പരിഭാഷ അനിത്യമാണെങ്കിലോ? അല്ല, പ്രത്യേക ഗ്രഹണേ തദന്ത ഗ്രഹണം നാസ്തി എന്ന് പറയുന്ന ആ പരിഭാഷ തന്നെ സ്വയം അനിത്യമാണെങ്കിൽ പ്രത്യേക ഗ്രഹണേ തദന്ത ഗ്രഹണം നാസ്തി എന്ന് പറയുന്ന പരിഭാഷ അനിത്യമാണെങ്കിൽ അസ്ഥി എന്ന് വരും. അസ്ഥി എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രവർത്തിച്ചുകൂടി മാറും. ഡതര എന്ന് പറയുന്ന കതരയായി മാറും, ഡതമ എന്ന് പറയുന്ന കഥമയായിട്ട് മാറും. അപ്പോ പറയും അന്യത്ര സപ്ഞാവിതോ പ്രത്യേക ഗ്രഹണേ താന്ത ഗ്രഹണം നാസ്തി. അന്യത്ര സപ്ഞാവിതോ പ്രത്യേക ഗ്രഹണേ നാസ്തി. അപ്പൊ സപ്ഞാവതിയിൽ അസ്ഥി എന്ന് വരും. ഇപ്പൊ സപ്ഞാവതികളിൽ പ്രത്യേക ഗ്രഹണത്തിൽ തദന്തത്തെയും ഗ്രഹിക്കാം. അതുകൊണ്ടിവിടെ ഡതര ഡതമ തുടങ്ങിയ പ്രത്യയങ്ങൾ വന്നു കഴിഞ്ഞാൽ തദന്തത്തെ ഗ്രഹിക്കും. അപ്പോ സർവാധിഗണത്തിൽ അതിനെ ഉൾപ്പെടുത്തും. എന്താണ് തലചൊറിയുന്നത്? എവിടെ ഏത് അത് നിഷേധിച്ച അത് വേറൊരു പരിഭാഷയാവും. ഇപ്പൊ സന്നിപാത ലക്ഷണോ വിദുരന അനിമിത്തം എന്ന് പറയുന്ന ഒരു പരിഭാഷ, നാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു നിയമമായി അനിത്യമാണ്. വേറൊരു നിയമമായി പരിഭാഷ എന്ന് വെച്ചാൽ ഒരു നിയമം എന്നേ അർത്ഥമാണ്. ഇവിടെ നമ്മളെന്താണ് നമുക്കിവിടെ ആവശ്യമെന്ന് നോക്കണം. നമുക്കിവിടെ ആവശ്യം എന്താണ്? പ്രത്യേകിച്ച് തദന്ത ഗ്രഹണം എന്നാണ്. പക്ഷേ പാണിനി എന്നെ പറയുന്നത് എന്താണ്? പ്രത്യേക ഗ്രഹണേ തദന്ത ഗ്രഹണം നാസ്തി. പാണിനി എന്ന് പറയുന്നത് സുപ്തിഗന്ധം പദം എന്ന് പറയുന്നത് തന്തം ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്താണ്? പ്രത്യേക ഗ്രഹണേ തദന്ത ഗ്രഹണം എന്ന് പറയുന്നത് ആ പരിഭാഷ സജ്ഞാവിധി പ്രവർത്തിക്കത്തില്ല. ഇത്രയും മനസ്സിലായല്ലേ? പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു? തദന്ത ഗ്രഹണം വരുന്നു. അത് അവസാനത്തെ പ്രശ്നം. അവസാനത്തെ പ്രശ്നം ഇതാണ്. ആദ്യം പ്രത്യേക ഗ്രഹണേ തദന്ത ഗ്രഹണം, സുപ്തിഗന്ധം പദമെന്ന് പറയുന്നിടത്ത് അന്ധശബ്ദം ഗ്രഹിച്ചുകൊണ്ട് മനസ്സിലായി എന്താണ്? സജ്ഞാവിധിയിൽ പ്രത്യേക ഗ്രഹണം തദന്ത ഗ്രഹണം നാസ്തി എന്ന് പറയുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാണ്, അതെന്തുകൊണ്ടാണെന്നുള്ളതിനാണ് അത് പറഞ്ഞത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്ത്രത്തെ ഗ്രഹിക്കാൻ പറ്റത്തില്ല, അത് അനുവദനീയമല്ല. പക്ഷേ നമ്മളിവിടെ തന്ത്രത്തെ ഗ്രഹിക്കുന്നു. ഇതാണ് ഇനിയുള്ള സംശയം. ആദ്യം എന്താ മനസ്സിലാക്കിയത്? പ്രത്യേക ഗ്രഹനെ തന്ത്രത്തെ ഗ്രഹിക്കണം. പക്ഷേ സുത്തിംഗന്ധം പദം എന്ന് പറയുന്നിടത്ത് അന്ധം ഗ്രഹിച്ചുകൊണ്ടെന്ന് മനസ്സിലാക്കി സജ്ഞാവിധികളിൽ ഗ്രഹിക്കാൻ പാടില്ല. സർവാധീന സർവനാമാൻ എന്ന് പറയുന്നൊരു സജ്ഞാവിധിയാണ്. ഇവിടെ ഇപ്പം ഗ്രഹിച്ചേ പറ്റൂ. അത് തന്നെ, അതെങ്ങനെ വരും എന്നുള്ളതാണ് അടുത്തത്. ആ, ഇനി അടുത്തയിലേക്ക് പോവുകയാ. അതിനുമ്പ് എന്റെ ഇടയ്ക്ക് കയറരുത്. രണ്ട് കാര്യം കഴിഞ്ഞുള്ളൂ. അവസാനത്തെ ഭാഗം ആ അവസാനം എത്തിയില്ല, ഏറ്റവും ഒടുവിൽ എത്തിയില്ല. അത് ഞാൻ പറഞ്ഞ ഓരോ സ്റ്റെപ്പായി മനസ്സിലാക്കണം. ആദ്യം പറയുന്ന എന്താണ്? പ്രത്യേക ഗ്രഹണേ തന്ത്രഗ്രഹണം. സുപ്തിംഗന്ധം പദം എന്നുള്ളതിന് അന്ധം ഗ്രഹിച്ചുകൊണ്ട് മനസ്സിലായി സജ്ഞാവിധികളിൽ. അതൊരു സജ്ഞാവിധിയാണ്. പ്രത്യേക ഗ്രഹണേ തന്ത്രഗ്രഹണം നാസ്തി. ഇത് സജ്ഞാവിധിയാണ്. അതുകൊണ്ട് ഇവിടെ എന്താണ്? പ്രത്യേക ഗ്രഹണത്തിൽ തന്ത്രത്തെ ഗ്രഹിക്കാൻ പാടില്ല. പക്ഷെ നമുക്ക് ഇവിടെ സ്വീകരിച്ചേ പറ്റൂ. ഏതര ഏതമ തതര. അപ്പോൾ അടുത്ത പരിഭാഷ വരുന്നു. എന്താണ്? കേവലസ്യ പ്രത്യയസ്യ പ്രയോജന അഭാവാത് പ്രത്യേകഗ്രഹണേ താന്തഗ്രഹണം. കേവലമായ പ്രത്യയത്തിന് സജ്ഞാവിധോ അഭി പ്രത്യേകഗ്രഹണേ താന്തഗ്രഹണം. കേവലസ്യ പ്രത്യയസ്യ പ്രയോജനാഭാവാത് സജ്ഞാവിധോ അഭി പ്രത്യേകഗ്രഹണേ താന്തഗ്രഹണം. ശരി, പ്രത്യേകഗ്രഹണേ താന്തഗ്രഹണം എന്ന് പറഞ്ഞു. പിന്നെ മനസ്സിലാക്കി എന്താണ്? സജ്ഞാവിധു അതില്ലാന്ന് മനസ്സിലാക്കി. അപ്പം ഇവിടെ വരുമ്പം ഡതര ഡതമ എന്ന് പ്രത്യയമുണ്ട്. ഇവിടെ താന്തം ഗ്രഹിക്കാൻ ഒക്കത്തില്ല. വരുമ്പോൾ ഇത് വെറുതെയാവും. താന്തത്തെ ഗ്രഹിച്ചില്ലെങ്കിൽ ഇത് വെറുതെയാവും. പറയുന്നു, കേവലസ്യ പ്രത്യയസ്യ പ്രയോജന അഭാവാത് സജ്ഞാവിധു അഭി പ്രത്യേകഗ്രഹണേ താന്തഗ്രഹണം. ഇപ്പം ശരിയായ ആ അത് തന്നെ. ഇങ്ങനെ പല വഴികളിലൂടെ കടന്നാണ് ഇവിടെ വന്ന് താന്തത്തെ ഗ്രഹിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം. വ്യാകരണത്തെ അങ്ങനെ ലഘുവായി കാണരുത്. അപ്പോൾ ഇതാണ്. ഒന്ന്, പ്രത്യേക ഗ്രഹണേ താന്തഗ്രഹണം. അടുത്ത സുപ്തിംഗന്ധം പദം എന്നുള്ളതിന് അന്ധം ഗ്രഹിച്ചുകൊണ്ട് മനസ്സിലായി എന്താണ്? സജ്ഞാവിധികളിൽ പ്രത്യേക ഗ്രഹണേ താന്തഗ്രഹണം ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ അന്ധമെന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഡതരഡതമ എന്ന് പറയുന്നത് ഇതും സജ്ഞാവിധിയാണ്. ഇവിടെ തന്ത്രത്തെ ഗ്രഹിക്കാൻ പറ്റില്ല എന്ന് വരും. പിന്നെ എന്താ ഒരു വഴി? ഇവിടെയാണ് പറയുന്നത് എന്താണ്? കേവലസ്യ പ്രത്യയസ്യ പ്രയോജന അഭാവാ സജ്ഞാവിധോ അപി പ്രത്യേക ഗ്രഹണേ തന്ത്രഗ്രഹണം അസ്ഥി. ഇങ്ങനെ എങ്ങനെ പോകുന്നു? അത് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ബേജാറാകരുതായിരുന്നു. ശിഷ്യ